യോഗിനാ നാരദേനാപി സ്വയം നജ്ഞായതേ തുയത് തത്കഥം ശക്യതേ വക്തുമിതരൈരിഹമാനുഷൈഹി ഏവം ഋഷിഗണൈ പൃഷ്ടൈർ നിർണീയോക്തം ദുരാസദം. യോഗിനാ നാരദേന അപി സ്വയം യത് യത് ന ജ്ഞായതേ തത് വക്തും കഥം ശക്യതേ. നാരദ ഖലു സർവം വേത്തി കിന്തു തേനാപി ന ജ്ഞാതമിതി ചേത്ത് കഥം തത് വക്തും ശക്യതേ ഇതി നിശ്ചിത്യ ഇതരൈഹി മാനുഷൈഹി തത് കഥം വക്തും ശക്യതേ ഇതി നിശ്ചിത്യ സർവൈഹി ഋഷിഗണൈഹി ദുരാസദം നിർണീയ ഉക്തം. ദുരാസദം ദുഷ്പ്രാപ്യം നിശ്ചിത്യ ഉക്തം നിർണീയ നിശ്ചിത്യ ഉക്തം. സർവേ ഋഷിഗണാ പ്രോചോ അയം ദുരാസദ കോപി മാർഗോ ന ഭവിഷ്യതി ഇതി.